55 ദശകം. അതിഭീകര സർപ്പഭയം കളവാൻ മതിതന്നിലുറച്ചു ഭവാൻ ഭഗവൻ, തടസീംനി കടമ്പിനുമേൽ കയറി വിഷവായുണക്കിയ പത്രജയം, പുതുതാം തളിർപോലെ മനോഹരമാമ്പത പത്മമണച്ചു കരേറിയുടൻ, നിപതിച്ചു കലങ്ങി മറിഞ്ഞു ജലച്ചുഴി തന്നിലകന്നു കുതിച്ചു ഭവാൻ, ഉലകങ്ങൾ ഭരിച്ചിടുവോൻ കനമ്പരുതാണത് ഇളക്കി ജലം മുഴുവൻ, ഒരു നൂറുധനുസ്തിട പൊങ്ങി നദീജലമാഴ്ത്തി കുടുംരവമൊത്തുകരാ, ഹൃദവാരിയിൽ നിന്നുമുയർന്നു രവം വലതിക്കിൽ വിധിക്കിലുമെത്തിടവേ, കടുകോപമിയെന്നു മഹാഭുജകം തിരുമുമ്പിലണഞ്ഞു മതം പെരുകി, ഫണശൃംഗ സഹസ്രമുയർത്തി വിഷക്കനൽ കത്തിയകത്തു നിറഞ്ഞു വിഷം, മിഴികൊണ്ട് അഥ കണ്ടു ഭവാനഖിയേ ബഹുശൃംഗിയെ ഒരഞ്ജനമാമല പോൽ, നയനത്തിൽ വിഷാക്തി എരിഞ്ഞു മഹാഭുജകോത്തമ നൂതി വിഷാഗ്നികണം, കടിയേറ്റുകരെ ഭഗവൻ ബലവാൻ തനു ചുറ്റിവരിഞ്ഞു ഭവാനെ അവൻ, തവദർശനമറ്റു കരഞ്ഞു പരം തടസീന്തി ശിശുക്കൾ പശുക്കളുമേ, ശകുനപ്പിഴയേറിയണഞ്ഞുകരേ വ്രജനാഥർ കളിന്തജതന്നരികെ, തവരക്ഷയതിന്നു വിഭോ കളവാനവർ ജീവനൊരുങ്ങിയിറങ്ങിടവേ, പിടിവിച്ചിതു പാമ്പിനെ നീ ഭഗവൻ നറുപുഞ്ചിരി പൂണ്ടത പൊങ്ങിയുടൻ, ഫണിരാജഭണങ്ങളിലേറി ഭവാനതി കോമള നർത്തനമാടി മുതാ, തളയോടിട കൂടിയുതിർത്തുഹരേ വളയും നറുതേനൊലിതാളമുടേ, പശുപാല സുഖിച്ചു സുഖിച്ചിതു മാമുനിമാർ മഴ പെയ്തു സുമം സുരരും, തവ കേളിയിൽ മാരുതകേകപതേ പരമേറിയ രോഗമകറ്റുക നീ.